ഓക്കേ കാവ്യം, ഓക്കേ ശില്പം, ഓക്കേ ചിത്രം, അതി പ്രണയം, മനതനുവു മാറുന്നു, തരമു മാറുന്നു, സ്വരമു മാർച്ചതു പ്രേമ പ്രേമാമരണം. പ്രേമാമരണം രണ്ടു ഒക്കട്ടേ അണ്ടേ നമ്മാലേ, ആ സ്വർഗം അണ്ടൂ ചൂടാലണ്ടേ രണ്ടു ഉണ്ടാലി. പ്രേമാമരണം രണ്ടു ഒക്കട്ടേ അണ്ടേ നമ്മാലേ, ആ സ്വർഗം കോസം രണ്ടു ഉണ്ടാലേ. ഓക്കേ കാവ്യം, പ്രാണദ്വാരം പ്രേമേ. ഇടലു രണ്ടു ദൂരമൈന ഇടവുലവു ചേരുവേ, പെദവി ദ്വാരാ ഇടനു ചേരുനു പ്രേമേ. മുള്ളുലാണ്ടി കള്ളതോട്ടി ആതു ചൂസ്തുంది, പൂലാണ്ടി നൗതോട്ടി രണ്ടു ഒക്കട്ടേ അണ്ടേ നമ്മാലി, ആ സ്വർഗം അണ്ടൂ ചൂടാലണ്ടേ രണ്ടു ഉണ്ടാലി. പാതതി പൂട്ട പൂട്ട കൊത്തതി, ഗാലിലേ നീ ചോട്ടൈനാമോ.